46 ദശകം. ഒരു നാൾ മലരക്കിടന്നു നീ കുചപാനത്തിനിടയ്ക്കു ചുണ്ടുകൾ ചെറുതൊന്നു വിളർത്തവേ ജഗത്തകിലം ദേവയശോദ കണ്ടുപോൽ ജഗദീശ കിടാങ്ങളൊത്തു നീ കളിയാടുമ്പോഴുതമ്മ കേൾക്കുവാൻ ഫലമോഷണരുഷ്ടർ മണ്ണു തിന്നുകയാണിങ്ങിവനെന്നു ചൊല്ലിനാർ. പ്രളയത്തിലസിക്കുവോൻ ഭവാൻ സകലം ഭൂമി ജലാദി ഹേ പ്രഭോ വരുമോ രുചമണ്ണശിക്കയാൽ പുരുഭീ പൂണ്ടു കയർത്തിതമ്മയും ഇടദുർഘടമണ്ണു തിന്നുവോ കഠിനം മാതൃഗിരം ശ്രവിക്കവേ. നറുപുഞ്ചിരി തൂകി ഇല്ലയെന്നൊരുപാടാണകളിട്ടു നീ വിഭോ. ഇവരൊക്കെയുരപ്പു തിന്നുവെന്നുടനെ വായ തുറന്നു കാട്ട അയേ ഹാ ഭസിതനായിതമ്മയാൽ വിടരും താമര പോൽ തുറന്നുവായ് ചെറുമൺതരിയേറ്റു നോക്കിടും ജനനിക്ക് ഉൾപരിതൃപ്തിയേകുവാൻ ധരയൊക്കെയുമല്ല കാട്ടിനാൻ ബഹുലോകങ്ങൾ മുഴുക്കയും ഭവാൻ. ചിലതിക്കിൽ വനം വയോധിയും ചിലതിക്കിൽ ഗഗനം രസാതലം നരർ ദാനവർ വാനവാദിയും തവ വക്രത്തിലെഴാത്തതെന്തുവാൻ. ഭഗവാനെ അനന്തശാലിയായി പരവൈകുണ്ഠപദത്തിൽ വാഴ്വതായരികേ സ്വകിശോരനായുമേ മിഴിയാൽ കണ്ടു യശോദ നിൻമുഖേ. ഭുവനങ്ങൾ വിടർന്നു വായിനുള്ളകമേ തദ്വിധ വക്രസഞ്ചയം തെളിവോടവൾ കണ്ടു പാരിതിൻ അതിരില്ലായ്മയറിഞ്ഞു സാൽപുതം. പരമാർത്ഥമറിഞ്ഞവാറുടൻ സുതവാത്സല്യം അവൾക്കു നൽകിനാൻ സ്തനവാഞ്ചയോടങ്കമേറിടും ഭഗവൻ മേ തുണ നീ മഹാത്ഭുതം.